ഗുരു പരമ്പര സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം. എനിക്ക് ഉറപ്പില്ല എത്രാമത്തേണ്. 63. ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത്ഗുഹ്യതരമ്മയാമിർശീതശേഷേണേച്ചസിതഥാകുരു 59 ശ്ലോകം. ിലും പറഞ്ഞു എന്താണ്? 58, 59 പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അത് ദോഷമാണ്. അടുത്ത് പറഞ്ഞത് ഇനി ആഗ്രഹിച്ചില്ലെങ്കിലും കർമ്മം ചെയ്തേ കഴിയും, പ്രകൃതി നിന്നെ പ്രേരിപ്പിക്കും. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത്. ഇത്യേതത്തേതുഭ്യം ജ്ഞാനം ആഖ്യാതം കഥിതം ഗുഹ്യാ ഗോപ്യാ ഗുഹ്യതരം അതിശയന ഗുഹ്യം രഹസ്യം ഇത്യർത്ഥ മയാ സർവജ്ഞനീശ്വരേണ. ഇതിത്തെ നിനക്ക് നിന്നോട് ജ്ഞാനം ആഖ്യാതം, ഞാൻ ജ്ഞാനത്തെ ഉപദേശിച്ചു. ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ജ്ഞാനയോഗം അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഇതുവരെ ഭഗവാൻ പറഞ്ഞതെല്ലാം ജ്ഞാനമാണ്, അറിവാണ്. കർമ്മത്തെക്കുറിച്ചായാലും ഭക്തിയെക്കുറിച്ചായാലും യോഗത്തെക്കുറിച്ചായാലും എല്ലാം ജ്ഞാനമാണ്. ഞാൻ ഉപദേശിച്ച കാര്യങ്ങൾ എന്നർത്ഥം. ജ്ഞാനം ആഖ്യാതം കഥിതം, ഇതുവരെ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഗുഹ്യാദ്ഗോപ്യാദ്ഗുഹ്യതരം അതിശയന ഗുഹ്യം. രഹസ്യമെന്ന് പറഞ്ഞാൽ പോരാ, രഹസ്യത്തിൽ വച്ചും രഹസ്യമാണ്, അതീവ രഹസ്യമാണ് എന്ന് പറയുന്നു. ഉപദേശിച്ചു കഴിയുന്ന കാര്യം സാധാരണ പറയാറുണ്ട്. എന്താണ് ഉപദേശം? ലളിതമായിരിക്കണം. ലളിതമായ ഉപദേശങ്ങൾ എന്ന് പറയും. മഹാത്മാക്കളുടെ ഉപദേശങ്ങളെല്ലാം വളരെ ലളിതമാണ് എന്ന് സാറിന് പറയാറുണ്ട്. ഇവിടെ പറയുന്നത് വളരെ രഹസ്യമെന്നാണ് പറഞ്ഞത്. വളരെ രഹസ്യം എന്ന് പറയുമ്പോൾ അത് ലളിതമല്ല, അനായാസമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതിനെങ്ങനെ രഹസ്യമെന്ന് പറയാൻ പറ്റും? അറിയേണ്ടതായി പിന്നീട് എന്തെങ്കിലും ശേഷിച്ചാലേ അതിനെ രഹസ്യമെന്ന് പറയാൻ പറ്റും. ഇവിടെ പറയുന്ന എന്താണ്? രഹസ്യം എന്ന് പറഞ്ഞാൽ പോരാ, രഹസ്യങ്ങളിൽ വച്ച് രഹസ്യം എന്നാണ്. അപ്പോൾ മഹാത്മാക്കളുടെ ഉപദേശം ലളിതമെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അവരുടെ ഭാഷ ലളിതമാണെന്നേ ഉള്ളൂ, ആശയം ലളിതമാണെന്നല്ല. പക്ഷെ ഉപദേശങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, മഹാത്മാക്കളുടെ ഉപദേശം ലളിതമാണ്, അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. ലളിതമായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലളിതമായ ഭാഷ ഉപയോഗിച്ച് ലളിതമായി വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിലെന്താ രഹസ്യം? ഇവിടെ ഗീതയിലാണെങ്കിൽ ഇവിടെ വ്യാസഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഷ ഭഗവാന്റെ ഭാഷയാണ്, അത് വളരെ ലളിതമാണ്. സംസ്കൃത ഭാഷയാണെങ്കിലും മഹാഭാരതം, രാമായണം ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലെ ഏറ്റവും ലളിതമായ ഭാഷയാണ്. ഇതിലും ലളിതമായൊരു ഭാഷയില്ല. അത്രയും ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇതിലെന്താ രഹസ്യം എന്ന് ചോദിക്കും. പക്ഷെ ഭഗവാൻ പറയുന്ന എന്താണിത്? രഹസ്യത്തിൽ വച്ച് രഹസ്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്ക് അറിയേണ്ടതായി ഇനിയും എന്തൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്നാണ്. ലളിതമായി പറഞ്ഞിട്ടും എന്തുകൊണ്ടങ്ങനെ രഹസ്യം അവശേഷിക്കുന്നു? അത് മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞു, തുടക്കത്തിലും പറഞ്ഞു, ദുർവിജ്ഞേയാർത്ഥത്വ. ഇതിന്റെ അർത്ഥം ദുർവിജ്ഞേയമാണ്, വളരെ പ്രയാസപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭാഷ ലളിതമായതുകൊണ്ട് ആശയം ലളിതമാകണമെന്നില്ല. ആശയം ഗഹനം തന്നെയാണ്, അത് ശ്രോതാവിന്റെ യോഗ്യത അനുസരിച്ചേ ഗ്രഹിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളിത് മനസ്സിലായി എന്ന് ധരിച്ചാൽ, മനസ്സിലായി എന്ന് ധരിക്കാന്ന് വെച്ചാൽ ഇത് വക്താവിനെ സംബന്ധിച്ച്, ശ്രോതാവിനെ സംബന്ധിച്ച്, ഇത് മനസ്സിലായി എന്ന് ധരിച്ചാലും മനസ്സിലാകാൻ വീണ്ടും അവശേഷിക്കും. അതുകൊണ്ടിത് ആർക്കും തന്നെ പൂർണ്ണമായി ഇത് മനസ്സിലായി എന്ന് അഭിമാനിക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ അത്രയും ഗഹനമാണ്. ഓ, അധികാരി ഭേദമനുസരിച്ച് ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ച് മനസ്സിലാക്കുന്നു. ആ മനസ്സിലായത് ഓരോരുത്തരും തൃപ്തരാകുന്നു, ആ എനിക്ക് മനസ്സിലായി എന്ന് ധരിക്കുന്നു. അതുകൊണ്ടിത് പൂർണ്ണമായും ശ്രോതാവിന് വ്യക്തമായി എന്നർത്ഥമില്ല, ശ്രവണത്തിൽ തന്നെ വ്യക്തമായി എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് പറയുന്നു, വളരെ രഹസ്യമായത്, രഹസ്യങ്ങളിൽ വെച്ച രഹസ്യമായ ഈ ജ്ഞാനത്തെ നിന്നോട് പറഞ്ഞു. ഭഗവാൻ ഉപദേശിച്ച ഭഗവാന്റെ വാക്കുകൾ അത്രയും അനായാസമായി ഗ്രഹിക്കാൻ പറ്റിയതായിരുന്നെങ്കിൽ പിന്നീട് ഇതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഈ വിശദീകരണങ്ങൾ, ഒട്ടു വളരെ വിശദീകരണങ്ങൾ പിന്നീട് വന്നു. അത് ലളിതവും അനായാസവുമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരാളുടെ വ്യാഖ്യാനം വേറൊരാളുടെ ദൃഷ്ടിയിൽ അത് പോരാ എന്ന് തോന്നുന്നു, അതുകൊണ്ട് വീണ്ടും വ്യാഖ്യാനിക്കുന്നു. പല പല സിദ്ധാന്തങ്ങൾ, തത്വചിന്തകളിൽ നിന്ന് ആവിഷ്കരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രഹസ്യങ്ങളിൽ വെച്ചും രഹസ്യമാണ്. ഇത് ഉപദേശിച്ചാലിനെ ഇതിന്റെ പൂർണ്ണമായ താല്പര്യം പിടികിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിന്റെ താല്പര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്, വ്യാഖ്യാതാക്കളല്ല. അതുകൊണ്ടാണ് ഒരു വ്യാഖ്യാനവും പൂർണ്ണമാകാത്തത്. ഉപദേശം പൂർണ്ണമാണ്, പക്ഷെ വ്യാഖ്യാനങ്ങളെല്ലാം അപൂർണങ്ങളാണ്. പൂർണ്ണമായ ആശയത്തെ വെളിപ്പെടുത്താനും ഗ്രഹിക്കാനും സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതി ഗുഹ്യ തമം ശാസ്ത്രം എന്നിങ്ങനെ മുമ്പ് പറഞ്ഞു. ഇവിടെ പറയുന്നു രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമാണ്. ഭാഷ്യകാരൻ പറഞ്ഞു പ്രാകൃത ബുദ്ധികൾക്കത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. ഈ പ്രാകൃത ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്ന ആരെ? മനുഷ്യരെല്ലാം പ്രാകൃത ബുദ്ധികളാണ്. അനന്തമായ ജന്മങ്ങളിലെ സംസ്കാരത്തോടുകൂടി ജനിച്ചിരിക്കുന്ന ഓരോ ജീവനും പ്രാകൃതന്മാരാണ്. അപ്പം ഭഗവാന്റെ വചനങ്ങളെ ഈ പ്രാകൃത ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ട് ഞാനത് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു വിശദീകരിച്ചു എന്ന് ആർക്കും അഭിമാനിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് അത്യന്തം വിനയത്തോടുകൂടി വേണം ഇതിനെ സമീപിക്കേണ്ടത്. എന്നാൽ കുറെയൊക്കെ ഇതിൻ്റെ ആശയങ്ങളെ ധരിച്ചെന്ന് വരും. മറിച്ചാണെങ്കിലോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയുന്ന ഗുഹ്യ ഗുഹ്യതരം എല്ലാ കാര്യങ്ങളും, അത് ജ്ഞാനത്തെ സംബന്ധിച്ചായാലും ഭക്തിയെ സംബന്ധിച്ചായാലും യോഗത്തെ സംബന്ധിച്ചായാലും കർമ്മത്തെ സംബന്ധിച്ചായാലും ഈ പറഞ്ഞ എല്ലാ അറിവും അത്യന്ത രഹസ്യമാണ്. മയ, അത് ഭാഷകാരൻ ഇതെന്തുകൊണ്ട് രഹസ്യം എന്ന് പറഞ്ഞു എന്നുള്ളതിന് ഒരു ഹേതു ആയിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. മയ സർവജ്ഞന ഈശ്വരേണ, ഇത് പറഞ്ഞിരിക്കുന്ന ആര്? സർവജ്ഞനായ ഈശ്വരൻ. കേൾക്കുന്നതോ? അല്പജ്ഞനായ മനുഷ്യൻ. ഇതെങ്ങനെ പൊരുത്തപ്പെടും? സർവജ്ഞനായ ഈശ്വരൻ വെളിപ്പെടുത്തിയ ഒരു കാര്യം അല്പജ്ഞനായ മനുഷ്യൻ അതിനെ ധരിച്ചിട്ട് അഭിമാനിക്കുന്നതിന് എന്താ കഥയുള്ളത്? അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഭാഷകാരൻ പറഞ്ഞത്. ഇത് പറഞ്ഞിരിക്കുന്നത് സർവജ്ഞനായ ഈശ്വരനാണ്. പിന്നെന്താ? സർവജ്ഞനായ ഈശ്വരൻ അല്പജ്ഞനായ ഈ ജീവന്മാരോട് പറഞ്ഞ ഈ തത്വം ഇതപ്പോ പ്രയോജനമില്ലാത്തതാണോ? ഇത് മനസ്സിലാകാത്തതാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഭഗവാൻ പറയുന്നതുപോലെ രഹസ്യങ്ങളിൽ വെച്ച രഹസ്യമാണെങ്കിൽ ഇത് കേട്ടിട്ടെന്താ കാര്യം? ഇനി കേട്ടുകഴിഞ്ഞാൽ തന്നെ ഇതെങ്ങനെ പ്രയോജനപ്പെടും? മനസ്സിലാകാത്ത കാര്യം. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വിമർശ്യ, വിമർശനം ആലോചനം കൃത്വ യഥോക്തം ശാസ്ത്രം അശേഷേണ സമസ്തം യഥോക്തം ച അർത്ഥജാതം യഥേച്ഛസി തഥാ കുരു. വിമർശ്യ, വിമർശനം ആലോചനം കൃത്വ. ജീവനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിനുള്ള ശേഷി അവനുണ്ട്, അതിന് വേണ്ട കർണങ്ങളെല്ലാം ഉണ്ട്. മനസ്സും ബുദ്ധിയും സ്മൃതിയും എല്ലാം അവനുണ്ട്. അപ്പോ കേട്ട് മനസ്സിൽ പതിയുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും വിമർശിക്കണം. വിമർശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ധരിച്ചിരിക്കുന്നത് കുറ്റം പറയുക എന്നാണ്. ഇത് കേട്ടിട്ട് ഇതിനെ കുറ്റം പറയണമെന്നല്ല, ചിന്തിക്കുക, ആലോചനം കൊടുത്തുക. വിമർശനം എന്ന് വെച്ചാൽ ചിന്ത എന്നർത്ഥം. ഇതിനെക്കുറിച്ച് ശരിയായ രീതി ചിന്തിക്കുക. മനസ്സിലാക്കാൻ വേണ്ടി ചിന്തിക്കുക. സാധാരണ വിമർശനം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ചിന്തയാണ്. ഇവിടെ അതല്ല. ഈശ്വരന്റെ വാക്കുകളിലെ തെറ്റും ശരിയും കണ്ടുപിടിക്കാനൊന്നും ജീവന് ശേഷിയില്ല. മറിച്ച് അതിനെ ഗ്രഹിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചിന്ത, അതാണ് ആലോചനം എന്ന് പറയുന്നത്. അത് ചെയ്യുക. ആലോചനം കൃത്വ. ഗീത കേട്ട് ചെല്ലു പറയും, ഗീത പുസ്തകം കണ്ടാൽ മതി മോക്ഷം കിട്ടും, ഭക്തി ഉണ്ടെങ്കിൽ അത് മതി എന്ന് ചിലർ പറയും. പുസ്തകം കണ്ടാൽ മതി, പൊതിഞ്ഞു വച്ചിരിക്കുന്നത് കണ്ടാലും മതി, തുറന്നു നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയുന്നവരുമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെതിരല്ല, ആയിക്കോട്ടെ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. മോക്ഷം കിട്ടുന്നതിനുള്ള ഒരു കുറുക്കു വഴിയും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. പിന്നെ ചെല്ലു പറയുന്നത് എന്താണ്? അതും വേണ്ട, ഇത് കേട്ടാ മതി. യേശുദാസ് പാടിയിരിക്കുന്ന കേട്ടാലും മതി, കാസറ്റ് ഉണ്ടല്ലോ അതെല്ലാ ദിവസവും കേട്ടാ മതി, മോക്ഷം കിട്ടുമെന്ന് പറയുന്നു. അവരതിന് ബോധ്ബലകമായിട്ട് പിടിച്ചിരിക്കുന്ന എന്താണ്? ഭക്തി ഉണ്ടെങ്കിൽ അത് കേട്ടാ മതി, കാസറ്റും കേട്ട് ഭക്തിയും കൂടെ ചേരുമ്പോൾ മോക്ഷം വരും, അങ്ങനെ പറയുന്നുണ്ട്. ചില പറയുന്നു അതല്ല, ഇതെല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി, വായിച്ചാൽ മതി, അർത്ഥം ചിന്തിക്കരുത്, അപകടമാണ്. അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. എല്ലാ ദിവസവും കൃത്യമായി വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഊണിന് മുമ്പ് പാടിയാലും മതി, അതെന്തായാലും മുടങ്ങത്തില്ലല്ലോ, ഊണ് മുടങ്ങാത്തതുകൊണ്ട് അത് മുടങ്ങത്തില്ല. ഗീത അധികം നിർത്തിയാലും മതി, അങ്ങനെ കരുതുന്നവരുമുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? വിമർശ്യ ഏത്, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാ പറയുന്നു. ഈ പറഞ്ഞതിലൊന്നും നിർത്തുന്നില്ല. അതെങ്ങനെ ചിന്തിക്കണം? അശേഷേണ എന്നാ പറയുന്നു, സമസ്തം യഥോക്തം ച അർത്ഥജാതം. ഭാഷകാരൻ അത് വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ഈ ഭഗവാൻ പറഞ്ഞ ഈ അർത്ഥത്തെ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തു, നമ്മൾ തന്നെ എത്രയോ സമയമെടുത്തത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിന്. എത്രയോ പ്രൗഢ പണ്ഡിതന്മാർ ജ്ഞാനികൾ ഇതിനെ വിശദീകരിച്ചു, ഇതിന്റെ അർത്ഥത്തെ. ഇതിന്റെ ആശയ എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ഇത് സമസ്തം അശേഷേണ ഇത് ചിന്തിക്കണമെന്നാണ് പറയുന്നു. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും പോരാ, അത്രയും കാര്യങ്ങളിൽ ഒരാൾ സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഭഗവാൻ പറയുന്നത്, നിർദ്ദേശിക്കുന്നത് അതല്ല, നീ ഇതെല്ലാം ശരിക്ക് ചിന്തിക്കണം. അപ്പൊ ഗീത കാണാനും പൂട്ട് തൊടാനും പുഷ്പാഞ്ജലി അർപ്പിക്കാനും മാത്രമുള്ള ഒരു സാധനമല്ല, ദീപാരാധന നടത്തി മടക്കി വയ്ക്കാനുള്ളതല്ല. ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണോ, വിമർശ്യ, ഇതിനെ ചിന്തിക്കുക. അതിന് വേറെ ഒരർത്ഥമൊന്നും പറയാൻ പറ്റത്തില്ല. വിമർശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള അർത്ഥം തന്നെ പറയുന്നു. സത്സംഗം മറ്റും കൊണ്ട് നമ്മൾ സാധിക്കുന്ന അതാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു മനനം, അവനവന്റെ ശേഷിക്കനുസരിച്ചുള്ള ഒരു മനനം, അത് കൂടിയേ തീരൂ. എന്തുകൊണ്ട്? ഭഗവാൻ അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് ഭാഗികമായിട്ട് പോരാ, പൂർണ്ണമായിട്ടും. അതുകൊണ്ടാണ് അശേഷണ എന്ന് പറഞ്ഞത്. ഒരു വലിയ ജോലിയാണ് ജീവന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിത് കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. സമസ്തം യഥോക്തം അർത്ഥജാതം. പക്ഷെ മനുഷ്യന്റെ ചിന്ത, ആ ചിന്തയിൽ നിന്ന് നേടുന്ന അറിവ്, ഇത് സാധാരണഗതി ഒരു വഴിക്ക് പോകും, അവന്റെ പ്രവൃത്തി വേറൊരു വഴിക്കും പോകും. ഇത് ഭഗവാനും അറിയാം. അതുകൊണ്ട് പറയുന്നു, നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിൽ വച്ച് രഹസ്യമായ ഈ ശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ വേണ്ടി, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് മനസ്സിലാക്കാൻ. പിന്നെ മനസ്സിലാക്കിയാലോ? മനസ്സിലാക്കിയത് കൊണ്ട് ഇനി ഭഗവാൻ പറഞ്ഞ രീതി തന്നെ പോകുമെന്നൊന്നും ഭഗവാൻ യാതൊരു ഉറപ്പുമില്ല, പ്രതീക്ഷയുമില്ല. ഞാൻ പറഞ്ഞ വഴിയെ തന്നെ നടക്കും. ഒരു ഗുരുവിനും ശിഷ്യന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് പ്രതീക്ഷ കാണും, പക്ഷെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അങ്ങനെ പ്രതീക്ഷ കാണത്തില്ല. ഭഗവാന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് പറയുന്നു, യഥേച്ഛസി തഥാ ഗുരു, നിനക്ക് തോന്നിയതുപോലെ ചെയ്യും. അതിന്റെ മലയാളം അതാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എന്താഗ്രഹിക്കുന്നു, നീ എങ്ങനെയാണോ പോകേണ്ടത് ആ വഴിക്ക് പോവുക, അതാ പറയുന്നു. എല്ലാ ഗുരുക്കന്മാരും പരാജയപ്പെടുന്ന ഇവിടെ ശിഷ്യന്മാരുടെ മുമ്പിലാണ്. ശിഷ്യന്മാർ ഗുരുവിന്റെ മുമ്പിൽ പോയി മുട്ടുമടക്കി നമസ്കരിക്കും. ഗുരു ശിഷ്യന്റെ മുമ്പിലും മുട്ടുമടക്കും. അതുപോലെ തന്നെ ഇവിടെ ഭഗവാനും പറയുന്നു, ഇത്രയൊക്കെ ഉപദേശിച്ചിട്ട് ശരി, നീ ഇതനുസരിച്ച് തന്നെ മുന്നോട്ട് പൊക്കോണം എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ടാണോ ഞാൻ പറയുന്നതിൽ നിന്ന് അണുവിട പോലും വിടരുത് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവൻ അവന്റെ വാസന അനുസരിച്ച് പോകും, അവന്റെ സംസ്കാരം അനുസരിച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റും. സാക്ഷാത് ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചാലും ശരി, ആത്മജ്ഞനായിരിക്കുന്ന ഈ മനുഷ്യന് അങ്ങനെ നേരെ വഴിക്ക് പോകാൻ പറ്റത്തില്ല. അതിനുള്ള ശേഷി അവനില്ല. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു പരിഗണന കൂടി അറിഞ്ഞുകൊണ്ട് നൽകിക്കൊണ്ട് പറയുന്നു, യഥാ ഇച്ഛസി, നീ എന്താണോ ആഗ്രഹിക്കുന്നത് തഥാ ഗുരു, അതുപോലെ ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ ദോഷത്തെക്കുറിച്ചും പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 48-ലും 58-ലും 59-ലും ഒക്കെ പറഞ്ഞു. എന്താണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് വഴിക്ക് സഞ്ചരിക്കുക, ഇല്ലെങ്കിൽ ദോഷം വരും. അത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. എന്താ ദോഷം? നീ നശിച്ചു പോവും, സർവനാശമാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലും ശരി. നാശം വരുന്നെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, യഥേച്ഛസി തഥാ ഗുരു. അത് കഴിയില്ല. ജീവൻ അശക്തനും അല്പജ്ഞനുമായതുകൊണ്ട് വളരെയധികം പാരതന്ത്ര്യം ആ ജീവനിൽ ഇരിക്കുന്നതുകൊണ്ട് ഗുരുവിന്റെ ഇച്ഛ അനുസരിച്ചൊന്നും പോകാൻ കഴിയത്തില്ല. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പോകാനും പ്രയാസമാണ്. ആ ജീവന്റെ ഒരു ദൗർബല്യമാണ്. പക്ഷെ അത് സ്വയം ഗുരു മനസ്സിലാക്കും, ഈശ്വരൻ മനസ്സിലാക്കും. പക്ഷെ ശിഷ്യനത് അംഗീകരിക്കത്തില്ല. ശിഷ്യനെപ്പോഴും അഭിമാനിക്കുന്ന എന്താണ്? ഞാൻ ഉത്തമനായ ശിഷ്യനാണ്, ഞാനെപ്പോഴും ഗുരുവിന്റെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ ഗുരുവിനറിയാൻ എന്താണ്? ഇവൻ പോക്കാണ് എന്നുള്ള കാര്യം ഗുരുവിനറിയാം. അത് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നീ നിന്റെ വഴിക്കേ പോകത്തുള്ളൂ, പിന്നെ പോകുന്ന വഴി അടിക്കുക. അതാണ് ഗുരുക്കന്മാരെല്ലാം ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവരാഗ്രഹിക്കുന്ന വഴിയെ നടത്താൻ കഴിയാതെ വരുമ്പോൾ പിന്നെ പോകുന്ന വഴി അടിക്കും. അതിനെ ശിഷ്യ അഭിമാനിക്കും, ഞാൻ ഗുരുവിന്റെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് വൃഥാഭിമാനിക്കും. വാസ്തവത്തിൽ അതല്ല സംഭവിക്കുന്നത്. ശിഷ്യൻ പോകുന്ന വഴിയെ ഗുരു അടിച്ചുകൊണ്ട് പോവുകയാണ്, വണ്ടിക്കാളയെ തെളിക്കുന്ന പോലെ. മറിച്ച് കേവലമായ മിഥ്യയായ അഭിമാനം മാത്രമാണ് ശിഷ്യൻ. എന്താണ്? ആ ഗുരുവിന്റെ ഗുരുനിർദ്ദേശ മാർഗത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അത് കാരണം ഒന്ന് ഇത് തന്നെ. എന്താണ്? ഗുരു പറയുന്നവൻ ധരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇവന്റെ തല തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൻ മനസ്സിലാക്കുന്നതും തല തിരിഞ്ഞാണ്. പിന്നെ ഇങ്ങനെ നേരെ വഴിക്ക് നടക്കാൻ പറ്റും? എന്തുകൊണ്ട് അതങ്ങനെ ഈ പറയുന്നത് ഗുഹ്യതരമാണ് എന്ന് ഗുരു തന്നെ പറയും. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം പ്രാകൃത ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ്, ദുർവിജ്ഞേയമാണ്. അങ്ങനെയുള്ള കാര്യം ഞാൻ എങ്ങനെ ശരിക്കും ഗ്രഹിക്കും? ഗ്രഹിക്കുന്നതനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഗുരു അറിഞ്ഞുകൊണ്ട് ശിഷ്യന് കൊടുക്കുകയല്ല. നീ എന്ത് വേണോ ചെയ്തോ, ചില കുറേ എന്താണോ എനിക്ക് എന്ത് വേണോ ചെയ്യാം, എന്ത് ചെയ്താലും ഗുരു നോക്കിക്കോളും, ഗുരു രക്ഷിച്ചോളും എന്ന് പറയും. ഗുരുവിനറിയാം ഈ ജന്മത്തിലും ഇനി വരുന്ന രണ്ടു മൂന്ന് ജന്മത്തിലും ഇവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഗുരുവിന് ഉറപ്പുണ്ട്. പിന്നെന്താ ഗുരു രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഗുരുവിനുറപ്പുള്ള കാര്യമാണത്, രക്ഷപ്പെടുത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, നീ എന്താ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ, അല്ലാതെ എന്തും ചെയ്യുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു അനുമതി പത്രം കൊടുക്കുകയല്ല. അതേ സാധ്യമാകും. സ്വാധികാര അനുരൂപം ഓരോരുത്തരും ഒരർഹതയുണ്ട്. രാമാനുജാചാര്യർ പറയുന്നതാണ് അർഹത എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അർഹതയ്ക്കനുസരിച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ആയാലും ശരി, അവസരങ്ങൾ എന്തൊക്കെ കിട്ടിയാലും ശരി, സാഹചര്യങ്ങൾ എന്തൊക്കെ വന്നു ചേർന്നാലും ശരി, പറയുന്നുണ്ടോ ദുർലഭമായ മഹാപുരുഷ സംശ്രയവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നു ചേർന്നാലും ശരി, മുഖ്യം അവന്റെ അർഹതയാണ്. അർഹതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ ഓർപ്പിക്കാനാണ് പറയുന്നത്, ഇതെല്ലാം ആലോചിച്ച് നിനക്ക് മനസ്സിലാകുന്ന വഴിക്ക് നീ പോകുക, എന്റെ ജോലി ഇവിടെ തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഭഗവാൻ തന്റെ ജോലി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കുന്നു. അതിന്റെ ഫലവും സ്വയം തന്നെ അനുഭവിക്കും, അതിനൊന്നും ഗുരുവിന് പങ്കില്ല. ഗുരു പറയേണ്ട കാര്യങ്ങൾ പറയുന്നു, പക്ഷെ ശിഷ്യൻ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുന്നില്ല. അതാണ് സർവത്ര സംഭവിക്കുന്നത്, അതിന് ഇവിടെയും പറയുന്നു. യഥോക്തം ചാർത്ഥജാതം, ഞാൻ പറഞ്ഞ ഈ മുഴുവൻ കാര്യങ്ങളും നീ മനസ്സിൽ ധരിച്ചിട്ട് യഥാ ഇച്ഛസി, നിന്റെ ഇച്ഛ ആഗ്രഹം എങ്ങനെയാണോ തഥാ ഗുരു, അത് ചെയ്യുക എന്ന് പറയുന്ന എന്തുകൊണ്ട്? അർജുനൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അർജുനൻ യുദ്ധത്തെ ഉപേക്ഷിച്ചു, ഭിക്ഷാടനത്തിന് തയ്യാറായി. അർജുനന്റെ ആഗ്രഹം ഇപ്പോൾ അതാണ്, ഭിക്ഷാടനം, സന്യാസം. ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടുന്നതെല്ലാം അർജുനനിലുണ്ട്, അതുകൊണ്ട് ആ വഴി നടത്തിക്കുക. ഇനി ഇത്രയും ഉപദേശിച്ചതിന് ശേഷം നീ ഒന്ന് ചിന്തിക്കുക, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സർവകർമ്മ സന്യാസമാണോ സർവകർമാനുഷ്ഠാനമാണോ, ഏതാ വേണ്ടത്? അത് ചെയ്തോളൂ എന്നാണ് അർജുനനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. ഇത് ജ്ഞാനമാഖ്യാതം ഗുഹ്യാഗുഹ്യതരമയാ വിമർശീതദശേഷേണ യഥേച്ഛസി തഥാ കുരു. സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി ത്വഹിതം. ഭൂയോഭിമയാ ഉച്യമാനം ശൃണു. വീണ്ടും പറയുന്നു, ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം രഹസ്യമാണ്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും പറയുന്നു സർവഗുഹ്യതമം. സർവഗുഹ്യോഭ്യോ അത്യന്ത രഹസ്യം ഉക്തം, പറയാം എന്നുള്ള രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഉക്തമഭിയാസകർ, പലതവണ ഞാൻ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. എന്നാലും ഭൂയ പുനഃ ശൃണു മേ മമ പരമം പ്രകൃഷ്ടം വചഃവാക്യം. എനിക്ക് പരമാവധി പറയാനുള്ള കാര്യങ്ങൾ, അതാണ് പരമമായ വചസ്. എനിക്ക് അങ്ങേറ്റം പറയാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഭഗവാൻ എത്ര തവണ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്, കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയാൻ തയ്യാറാണ്, ഇനിയും പറയാം. ശൃണു, നീ കേൾക്കൂ, ശ്രദ്ധയോടുകൂടി അവധാനതയോടുകൂടി എന്റെ ഉപദേശത്തെ നീ കേൾക്കൂ എന്നാണ്. ഭഗവാൻ അറിയാം, എത്ര തവണ കേട്ടാലും അടുത്ത നിമിഷം മറക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. ഇതുവരെ കേട്ടതെല്ലാം മറന്നു, വീണ്ടും കേൾക്കാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, എന്താണോ ഞാൻ പലതവണ പറഞ്ഞതാണ്, പക്ഷെ നിന്റെ മനസ്സിലൊന്നുമില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം. പുനഃ വീണ്ടും ശൃണു മേ മമ പരമം പ്രകൃഷ്ടം വജവാക്യം, എന്റെ ഈ ഉപദേശത്തെ, പരമമായ ഉപദേശത്തെ എന്ന് ഭഗവാൻ പറയുന്നു. അർത്ഥകാരണാത്വാ വക്ഷ്യാമി. ഇത് പറയുന്ന എന്താണ്? ന ഭയാ, പേടിച്ചിട്ട് പറയുന്നൊന്നുമല്ല. ശിഷ്യന്മാര് പൊതുവെ ധരിക്കും ഗുരുവിന് തന്നെ പേടിയാണ്, അങ്ങനെ ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പറയുന്ന എന്താണ്? ഭഗവാൻ ഇവിടെ പേടിച്ചിട്ട് പറയുന്നൊന്നുമല്ല. ഒരു ശിഷ്യൻ അങ്ങനെ ധരിച്ചു പോയാലും കുറ്റം പറയാൻ പറ്റത്തില്ല. ശിഷ്യന്റെ യോഗ്യത അനുസരിച്ച് ചിലപ്പോൾ ധരിക്കും. എന്താണ്? ഗുരു തന്നെ പേടിച്ചിട്ടാണ് തന്നോട് ഇത്രയും വലിയ കാര്യം എന്ന് ചിലപ്പോൾ ധരിച്ചു പോകാം. അങ്ങനെ ധരിക്കേണ്ടതെന്നാണ്. നാപ്പി അർത്ഥകാരണാഥ, മറ്റെന്തെങ്കിലും തന്നെ നിന്ന് നേടാൻ വേണ്ടിയിട്ട്. സാറിന് പറയാറുണ്ടല്ലോ, ശിഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഉപദേശങ്ങളാണ് ഗുരു കൊടുക്കുന്നത്. അതാണ് അർത്ഥകാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ? അങ്ങനെ ശിഷ്യൻ ധരിച്ചു പോകും. എന്നെ കൊണ്ട് ഗുരുവിന് പല കാര്യങ്ങളും സാധിക്കണം. ആ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി എന്നെ ഉപദേശിക്കുന്നു എന്നും മൂഢബുദ്ധികളായ ശിഷ്യന്മാരെ ധരിച്ചു പോകും. ഞാനില്ലെങ്കിൽ ഗുരുവിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം, ഞാൻ ഗുരുവിനെ വിട്ട് 10 ദിവസം മാറി നിൽക്കാൻ ഗുരു കിടന്ന് കഷ്ടപ്പെടുന്ന അപ്പൊ കാണാം എന്ന് ധരിച്ചു പോകുന്ന ശിഷ്യന്മാരും ഉണ്ട്. അതാണ് അർത്ഥകാരണങ്ങളെന്ന് പറയുന്നത്. ശിഷ്യന്റെ നിലയിൽ നിന്നുകൊണ്ട് ഭാഷകാരം വ്യാഖ്യാനിക്കണം. ശിഷ്യന്മാരിങ്ങനെയൊക്കെ ചിലപ്പോൾ ധരിച്ചു പോകും ഗുരുവിനെ കുറിച്ച്. ഗുരുവിനെ പോയി പരവുമായി ആശ്രയിക്കുന്ന ശിഷ്യന് കുറച്ചു ദിവസം കഴിയുമ്പോൾ തോന്നും ഗുരു തന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ശിഷ്യന്മാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗുരുക്കന്മാരെ കുറിച്ച്, ഈ ഗുരുവിനെ ഗുരുവാക്കിയത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഗുരു ഇങ്ങനെയൊന്നും ആകത്തില്ല. ഇത് അങ്ങനെയാണെങ്കിൽ ഗുരുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഗുരുവിന്റെ അടുത്ത് നിന്ന് മാറിയത്. നമ്മൾ വലുതാക്കി ഗുരുവിനെ നമുക്ക് ചെറുതാക്കാനും അറിയാൻ വേണ്ടി വന്നു. ഉത്തമ ഭക്തന്മാരായ, ഉത്തമ ശിഷ്യന്മാരായ ആൾക്കാരാണ് 2 ദിവസം കഴിയുമ്പോൾ ഇത് പറയുന്നത്. ഗുരുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉത്തമന്മാരായി, അകന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും പറയും. അർത്ഥകാരണങ്ങൾ, അതാണ് അവർ ഗുരുവിൽ ആരോപിക്കുന്നത്. ഗുരുവിന് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഗുരു ഉപദേശിക്കുന്നു. ഇതൊന്നുമല്ല ഗുരു ഉപദേശത്തിന്റെ കാര്യം എന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഭാഷ്യകാരൻ പറയുന്നു. ഭാഷ്യകാരന്റെ അടുത്തും ഇങ്ങനെയുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ടായിരിക്കും അത് പറയുന്നു. ഭയം കൊണ്ടോ അർത്ഥകാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, ഗുരു നിരപേക്ഷനാണ്. ഗുരുവിന് ശിഷ്യനെ കൊണ്ടൊന്നും നേടാനില്ല. ശിഷ്യന്മാർ മുഖാന്തരമൊന്നും ഈ ലോകത്ത് സമ്പാദിക്കാനൊന്നുമില്ല. ഗുരുവിന്റെ സമ്പാദ്യങ്ങളും ഈ ലോകത്തല്ല. പക്ഷെ ശിഷ്യൻ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ഇതൊന്നുമല്ല ഉപദേശത്തിന് കാരണം. ബുദ്ധി തിരിഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നും. വിനാശകാലത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു, മറ്റൊന്നുമല്ല ഞാൻ നിന്നെ ഉപദേശിക്കാനുള്ള കാരണം. പിന്നെന്താണ്? കിം ദർഹി, എന്താണത്? ഇഷ്ട പ്രിയോസി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ശിഷ്യൻ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. ഗുരുവിന് വേണമെങ്കിൽ ഉപദേശിക്കാം, അല്ലെങ്കിൽ ഉപദേശിക്കാതിരിക്കാനും കഴിയും. ഗുരുവിന് ഉപദേശിച്ചാലേ ഉറക്കം വരൂ എന്നില്ല നമ്മളെപ്പോലെ. പ്രസംഗിച്ചില്ലെങ്കിലും പാട്ടുപാടിയില്ലെങ്കിലും ഉറക്കം വരാത്തവരുണ്ട്. ഗുരുവിന് അങ്ങനെയല്ല, ഗുരുവിന് ഇതൊന്നും ചെയ്യാതെ ഇരിക്കാം. എന്തുകൊണ്ട്? ആത്മസ്ഥനായി സ്വനിലയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം ബാഹ്യമായ ഉപാധികളിലൂടെ പ്രത്യേകിച്ചൊന്നും നേടുന്നില്ല. മനസ്സിന്റെ സ്വസ്ഥതയോ ശാന്തതയോ സന്തോഷമോ ഒന്നും നേടുന്നില്ല. എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ട്? പ്രിയോസി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ ഇഷ്ടനാണ്. ഭഗവാൻ തന്നെ പറയുന്നു, മേ മമ ദൃഢം അവ്യഭിചാരേണ ഇതി കൃത്വ. ആ ഇഷ്ടത്തിൽ യാതൊരു മാറ്റമില്ല. അത് ആദ്യം എന്തോ ഒരുപോലാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഒരുപോലെ തന്നെ. ആ ഇഷ്ടം ഒടുക്കം എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്റെ സംസാര മോചനം, അതുവരെ അതുവരെ ആ ഇഷ്ടത്തിൽ യാതൊരു മാറ്റവുമില്ല. അത് ഭഗവാൻ പറയും. അവൻ ഈ സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നതുവരെ ഒരേ ഭാവത്തിൽ ഗുരു അവനെ പിന്തുടരുന്നു. അതിനോട് പറയുന്ന എന്താണ്? അവ്യഭിചാരേണ, മാറ്റമില്ലാതെ. ഭഗവാൻ പറഞ്ഞ് ദൃഢമായി. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് വിധി കൃത്വ എന്ന് കരുതിയിട്ട് തദത്തേന കാരണേന, ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഗുരുവിന് ശിഷ്യന് എങ്ങനെയെങ്കിലും കരകയറ്റും. ശിഷ്യൻ അവന്റെ കൽപ്പനകൾ ഭാവനകൾ അനുസരിച്ച് ഗുരുവിൽ എന്തൊക്കെ ആരോപിച്ചാലും ശരി, ഗുരു അതിനൊന്നും ഗണിക്കാതെ ഒരൊറ്റ സങ്കല്പത്തിൽ എന്താണ്, അവനെനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ഒരൊറ്റ സങ്കല്പത്തിൽ ഉപദേശിക്കുന്നു. തേന കാരണേന, ഒരൊറ്റ കാരണം കൊണ്ട് വക്ഷ്യാമി കഥയിഷ്യാമി തേ തവഹിതം പരം ജ്ഞാനപ്രാപ്തി സാധനം. വക്ഷ്യാമി തേ ഹിതം, നിന്റെ ഹിതത്തെ ഞാൻ പറയുന്നു എന്നാണ്. ശിഷ്യനത് നല്ലതായി തോന്നിയാലും അനുകൂലമായി തോന്നിയാലും ചീത്തയായി തോന്നിയാലും പ്രതികൂലമായി തോന്നിയാലും ഗുരുവിനെ സംബന്ധിച്ചെന്താണ്? ശിഷ്യന്റെ ഹിതം മാത്രമേ ഉള്ളൂ. ശിഷ്യനതിനെ അവന്റെ സംസ്കാരമനുസരിച്ച് ഏത് രീതിയിലും എടുക്കാം. ശിഷ്യന് തോന്നിക്കൂടായികയില്ല ഗുരു തനിക്ക് പ്രതികൂലനാണ് എന്ന് തോന്നിക്കൂടായികയില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് നിന്റെ ഹിതമാണ്. അപ്രിയമാണെങ്കിലും അത് ഹിതമാണ്, നിനക്ക് സ്വീകരിച്ചേ പറ്റൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വക്ഷ്യാമി കഥയിഷ്യാമി തേ തവഹിതം. എന്താണ് പരം? പരവുമായ ഹിതം, ജ്ഞാനപ്രാപ്തി സാധനം. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇതുവരെ ഞാൻ ഉപദേശിച്ചതെല്ലാം ജ്ഞാനമാണ്, ഉപദേശിക്കുന്നതെല്ലാം അറിവാണ്. അറിവുകൊണ്ട് ആർജിക്കേണ്ടത് എന്തുമാകാം, പക്ഷെ ഉപദേശിച്ചത് അറിവാണ്. പരവുമായ ജ്ഞാനപ്രാപ്തി സാധനമാണ് ഉപദേശിച്ചത്. അത് നിന്റെ ഹിതത്തിന് വേണ്ടി ഉപദേശിച്ചു. തദ്ധി സർവഹിതാനാം ഹിതതമം. ഗുരു ആഗ്രഹിക്കുന്നത് ആ ശിഷ്യന്റെ ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളല്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങളല്ല, സർവഹിതങ്ങളിൽ വെച്ചും ഹിതമായത് എന്നാണ്. ഇതിനും ഹിതമായ ശിഷ്യന് മറ്റൊന്നുമില്ല എന്ന് ഗുരു മനസ്സിലാക്കി ഉപദേശിക്കുന്നു. അതെന്താണ് ഹിതം? അവനെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നതിന് ഉതകുന്ന ഉപദേശം, അതാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. അത് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ, താൻ ഇതുവരെ പറഞ്ഞ ഉപദേശങ്ങൾ ശിഷ്യന്റെ അലംഭാവം കൊണ്ട് അതിനെ വിട്ടുകളഞ്ഞാലോ? ഏതെങ്കിലും കാരണവശാൽ ഗുരു ഉപദേശിക്കുന്ന കാര്യമായി ശിഷ്യന് ഗുരുവിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വന്നാൽ ആ ഉപദേശങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ശിഷ്യൻ ആ ഉപദേശത്തിന് വേണ്ട വിധത്തിൽ ചെവി കൊടുത്തില്ലെങ്കിൽ ആ ഉപദേശങ്ങളെല്ലാം അർത്ഥശൂന്യമാകും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, അങ്ങനെ വരരുത്. എന്തുകൊണ്ട്? നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് ഏറ്റവും ഹിതമായ കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഒരിക്കലും അലംഭാവം വരാൻ പാടില്ല എന്ന് ശിഷ്യന് ആ ശിഷ്യനുള്ള തന്റെ പ്രീതിയെ വെളിപ്പെടുത്തിയിട്ട് ആ ശിഷ്യന്റെ കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ആ വിഷയത്തിന്റെ ഗൗരവത്തെ ബോധിപ്പിക്കുകയാണ്. അത്യന്ത രഹസ്യമായ കാര്യമാണ്, മനസ്സിലായി എന്ന് ധരിച്ച് നീ കൃതാർത്ഥനായി കളയുക. അങ്ങനെയുണ്ട്, ഗുരുവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ അടുത്തെത്തി ഗുരുവിന്റെ സാമീപ്യം വന്നു, അതുകൊണ്ട് തന്നെ താൻ കൃതാർത്ഥനായി എന്ന് ധരിച്ചു കളയും ശിഷ്യൻ. ഇനിയൊന്നുമില്ല, കൃതാർത്ഥത ഗുരുവിലേ ഉള്ളൂ, ശിഷ്യനില്ലാതില്ല എന്ന് ശിഷ്യൻ തിരിച്ചറിയുന്നു. ഗുരു കൃതാർത്ഥനാണ്, പക്ഷെ ശിഷ്യൻ അതായിട്ടില്ല. എന്താണ് തെളിവ്? അതുകൊണ്ടാണ് ഗുരുവിന് വീണ്ടും വീണ്ടും ഉപദേശിക്കേണ്ടി വരുന്നത്. ഗുരുവിനതറിയാം, ഇവൻ കൃതാർത്ഥനല്ല, അതുകൊണ്ട് ഗുരുവിന് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിക്കേണ്ടി വരുന്നു. ഇവൻ സ്വയം കരുതിയാലോ ഞാൻ കൃതാർത്ഥനാണെന്ന്. ആ കൃതാർത്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരു ഉപദേശിക്കത്തില്ല, ഗുരു ഉപദേശിക്കും. ആ സ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്, അവിടെ ഗുരു നൈവശിഷ്യ ഗുരുവും ശിഷ്യനും ഇല്ല എന്ന് പറയുന്നു. ഗുരു ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവിന്റെ ഉപദേശം തുടരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം താൻ കൃതാർത്ഥനായിട്ടില്ല. താനിപ്പോഴും ശിക്ഷണത്തിന്, ഗുരുവിന്റെ ശിക്ഷണത്തിന് യോഗ്യനാണ്, അർഹനാണ് എന്ന് മനസ്സിലാക്കണം. അത് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നീ പ്രിയപ്പെട്ടവനാണ്, നിന്റെ ഹിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതുകൊണ്ട് നീ കേട്ടതെല്ലാം നിനക്ക് ഹിതകരമായ കാര്യമാണ്, യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് എന്നെല്ലാം പറഞ്ഞ് തന്റെ ഉപദേശത്തിൽ ശിഷ്യനെ ഉറപ്പിച്ചു നിർത്താൻ ഇവിടെ ഭഗവാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഗുരു ശിഷ്യന്റെ സമൂഹത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം. എത്ര തവണ ഈ കാര്യങ്ങൾ ആവർത്തിച്ചാലും ഈ മോഹജാലങ്ങളിൽ പെട്ടിരിക്കുന്ന ജീവൻ ഇതൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറെ ഭാഷയിൽ വേറെ സന്ദർഭങ്ങളുണ്ടാക്കി വീണ്ടും ആവർത്തിക്കേണ്ടി വരും. പലപ്പോഴും അത് പുതുമയുള്ളതായി തോന്നും, ചിലപ്പോൾ ആവർത്തന വിരസതയും തോന്നും. എന്തായാലും ഭഗവാൻ ഉപദേശിച്ചേ പറ്റും, കാരണം ശിഷ്യന്റെ അവസ്ഥ ഭഗവാൻ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്, ഇതാണ് ഇവന്റെ നില. അതുകൊണ്ട് വീണ്ടും പറയുന്നു, എന്താണ് രഹസ്യം എന്ന് പറഞ്ഞത്? വീണ്ടും പറഞ്ഞു എന്ന് വിചാരിച്ച് ധരിക്കണമെന്നൊന്നുമില്ല, പറഞ്ഞതിന്റെ പാതി പോലും ധരിക്കത്തില്ല, കാരണം ഇതുവരെ പറഞ്ഞിട്ടും ധരിച്ചിട്ടില്ല. കേവലം ശബ്ദത്തെ ശ്രവിച്ചതുകൊണ്ടോ ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായതുകൊണ്ടോ ഉപദേശം പൂർണ്ണമാകുന്നില്ല, ശിഷ്യനിൽ അത് പൂർണ്ണമാകുന്നില്ല. ഗുരുവിൽ ഉപദേശം എപ്പോഴും പൂർണ്ണമാണ്, ശിഷ്യനിൽ അത് പൂർണ്ണമാകുന്നില്ല. നമ്മളെന്താണ് വിചാരിക്കുന്നത്? ഗുരു പറഞ്ഞു മനസ്സിലായി, ഗുരു പറഞ്ഞു മനസ്സിലായോ എന്ന് വേറൊരാൾ നമ്മളോട് ചോദിച്ചാൽ എന്താ പറയും? പറഞ്ഞു മനസ്സിലായി എന്ന് മാത്രമല്ല, ഒന്നുകൂടി പറയും, എന്താണ് ഇത്? എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ കഥ, എത്ര തവണ പറഞ്ഞതാണ് ഈ കഥ, എത്ര തവണ കേട്ടതാണ് എന്ന് ധരിക്കാറില്ലേ? അപ്പോ എന്താ, ഒരു കഥ പലതവണ പറയുന്ന മണ്ഡലാണോ ഗുരു? അങ്ങനെ ഒരു കഥ പലതവണ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഗുരു തീർച്ചയായും മണ്ഡനാണ് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ മണ്ഡനല്ലെങ്കിൽ ഈ പലതവണ പറയുന്ന കഥയിൽ പുതിയ പുതിയ കഥകൾ കാണും, നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, മനസ്സിലാക്കാത്ത, നമ്മൾക്ക് പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് ശിഷ്യന്റെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കഥ തന്നെ വീണ്ടും ആവർത്തിക്കുന്നത്. ഓരോ തവണയും മനസ്സിലായെന്ന് ശിഷ്യൻ ഗ്രഹിക്കും, പക്ഷെ അതിന്റെ സാരം അവന് മനസ്സിലായിരിക്കില്ല. അവനെന്തെങ്കിലും മനസ്സിലായിരിക്കും, ഉപരിപ്ലവമായി എന്തെങ്കിലും മനസ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഭക്തിയെന്നും യോഗമെന്നും കർമ്മമെന്നും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രയോ തവണ ആവർത്തിച്ചതാണ്, എത്രയോ തവണ നമ്മൾ മനസ്സിലാക്കിയെന്ന് ധരിച്ചതാണ്. പക്ഷെ ഭഗവാൻ അറിയാം, ഇവനൊന്നും മനസ്സിലായിട്ടില്ല, ഇവനൊന്നും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറയുന്നു, എന്താണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട്, ഈ പറയുന്നതൊക്കെ രഹസ്യമാണ്, നീ ധരിക്കുന്നതുപോലെ ഒരു ശബ്ദാർത്ഥ ജ്ഞാനത്തിലൂടെ തീരുന്ന കാര്യങ്ങളല്ല ഇത്. നമ്മൾ പറയാറില്ലേ, ഇതൊക്കെ ഞാൻ എത്രയോ കേട്ടതാണ്, ഇയാളെ പോലെ എത്ര പേര് ഇവിടെ ഒന്ന് സത്സംഗം നടത്തിയിരിക്കുന്നു, ഇതിനൊന്നും പുതുമയൊന്നുമില്ല എന്ന് ധരിച്ചു പോവാം. ഭഗവാന്റെ വാക്യങ്ങൾ കേൾക്കുമ്പോൾ അർജുനനും ചിലപ്പോൾ ധരിച്ചു പോവാം, എന്തിനാ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, എത്രയോ തവണ കേട്ടതാണ്. ആ സംശയം ദൂരീകരിക്കാനാണ് പറയുന്നത്, ഇത് രഹസ്യമാണ്, അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ആവർത്തിച്ചെങ്കിലും നിനക്കിതിന്റെ താല്പര്യം പിടികിട്ടിയിട്ടില്ല, പിടികിട്ടിയെങ്കിൽ അപ്പൊ ഞാൻ നിർത്തിയല്ലേ, ഇത്രയും ഭരിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ടും പിടികിട്ടിയില്ല, അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നെങ്കിലോ എന്തായിരുന്നതിന് സ്ഥിതി? അതുകൊണ്ട് രഹസ്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശബ്ദത്തിൽ പുതുമയൊന്നുമില്ല, ആശയത്തിൽ എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. മന്മന ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വേശ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ. മന്മന ഭവ മച്ചിത്തോ ഭവ മദ്ഭക്തോ ഭവ. ഇതെല്ലാം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മന്മനസ്സായി തീരുക, എന്നിൽ മനസ്സുറപ്പിക്കുക, അത് തന്നെ പറഞ്ഞു. മച്ചിത്തനായി തീരുക, അങ്ങനെ മദ്ഭക്തനായി തീരുക. മദ്ഭജനോ എന്നെ ഭജിക്കുന്നവനായി തീരുക. മദ്യാജി മദ്യജനശീല ഈശ്വരനെ യജിക്കുന്നവനായി തീരുക. യജനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളാണ്, കർമ്മങ്ങൾ ഈശ്വരൻ അർപ്പിക്കുന്ന ശീലമുള്ളവനായി തീരുക. മാം നമസ്കുരു മറ്റൊന്നിനെയും മറ്റൊരുത്തനെയും നമസ്കരിക്കാതിരിക്കുക. നമസ്കാരമഭി മമ ഏവ ഗുരു, നമസ്കാരവും അത് എന്നിൽ തന്നെ, എല്ലാ പ്രണാമങ്ങളും ഈശ്വരനിൽ തന്നെ. നമ്മൾ ഈ ലോകത്തിൽ വരുന്നു തോന്നുന്ന പലതിനെയും പ്രണമിക്കും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. പറയുന്നതല്ല, എല്ലാ നമസ്കാരങ്ങളും അത് ഈശ്വരനിൽ തന്നെ ആയിരിക്കുക. മുമ്പ് ഒന്നിന്റെ സന്ദർഭങ്ങളിലെല്ലാം എന്താണ് ഈ ഞാൻ എന്നുള്ള വിട്ടിട്ട് അവനെന്ന് പറഞ്ഞു, തമേവ ശരണം ഗച്ച, അവനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞിട്ടുണ്ട് സർവഭാവീന ഭാരത, സർവഭാവത്തിനും നീ അവനെ തന്നെ ശരണം പ്രാപിക്കുക. അവനെന്ന് പറയുമ്പോ ഇനി അർജുനന് സംശയം വരാം, തന്റെ മുമ്പിൽ നിന്ന് ഉപദേശിക്കുന്നവനിൽ നിന്ന് അന്യനായി ഇനി മറ്റൊരുവൻ, ഉത്തമ പുരുഷൻ അന്യനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനിനി മറ്റൊരുവനുണ്ടോ? അതില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്, അത് ഞാൻ തന്നെ. അവനെന്ന് പറയുന്നത് എന്നെ കുറിച്ച് തന്നെ, തത്വമസി എന്ന് പറയുന്ന പോലെ വേറൊരു വിധത്തിൽ പറയുന്നു, തദേവ അഹം, അഹമേവ തത്, ഞാൻ തന്നെ അവൻ, അവൻ തന്നെ ഞാൻ. ഇപ്പൊ രണ്ടു തരത്തിലും പറയുന്നു. ഇനി ഒരുവന് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഗുരു പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഗുരു പറയും, എന്താണ് നീ ആ ഭഗവാന് ഭജിക്കുക എന്ന് പറയും. അല്ല, ശിഷ്യന് വെളിപ്പെടുകയാണ് ഗുരുവിന്റെ തത്വം രഹസ്യമെങ്കിൽ പറയും, നീ എന്നെ തന്നെ ഭജിക്കുക. ആ രീതി രണ്ടു രീതിയിലും പറയുന്നു. ഇവിടെ പറയുന്നു, നീ എന്നിൽ മനസ്സുറപ്പിക്കുന്നവനാകുക, മച്ചിത്തനായി തീരുക, മദ്ഭക്തനായി തീരുക. അത് രണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് എന്താ പറയുന്നത്, എന്നിൽ മനസ്സുറപ്പിക്കുക, എന്നിൽ ഭക്തനാകുക എന്ന് പറയുന്നു. ഭക്തി ഭജനം എന്ന് ഭാഷകാരൻ പറഞ്ഞു, ഭജിക്കുക. മനസ്സിന്റെ ഭാവം അത് ഭഗവാനിലായിത്തീരുക. മൂഢത, അവിവേകം, ഇതൊക്കെയാണ് മനസ്സിന്റെ സ്വതയുള്ള ഭാവം. അത് മനസ്സിന്റെ ദാർഢ്യമാണ് മൂഢത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിന്റെ കാഠിന്യം എന്ന് പറയാം. പൊതുവെ മനസ്സ് അങ്ങനെയാണ്. പക്ഷി മൃഗാദികളെയൊക്കെ നോക്കുക, അവരുടെ മനസ്സെന്ന് പറയുന്നത് മൂഢമാണ്, മോഹിതമാണതല്ല. ആ മനസ്സ് കഠിനമായി, ആ മനസ്സിൽ വിശേഷിച്ചുള്ള ഭാവങ്ങളൊന്നും വരത്തില്ല. അപൂർവമായി വരും, വരാതിരിക്കുന്നില്ല. ആ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഭാവങ്ങളൊക്കെ വരും. പക്ഷെ ആ മനസ്സിന്റെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് എന്താണോ, കാഠിന്യമാണ്. ഈശ്വര ഭജനം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്, മനസ്സിന്റെ ആർദ്രതയാണ്, ആർദ്രത എന്ന് പറയും. അതിന് ആചാര്യന്മാർ പറയും, എന്താണോ മനസ്സിന്റെ ദ്രവണം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉരുകൽ, ഈ കഠിനമായ മനസ്സ് ഉരുകി മൃദുവായി തീരുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. മനസ്സിന്റെ ആർദ്രഭാവം എന്ന് പറയുന്നതാണ്. മനസ്സിന്റെ ആർദ്രത എവിടെയും വരാം. മനസ്സ് എവിടെയും അലിയാം. മനസ്സിൽ കാമന വന്നു കഴിഞ്ഞാൽ മനസ്സ് ദ്രവീഭൂതമാവും, ദ്രവഭാവത്തെ പ്രാപിക്കും. മനസ്സിൽ കാമന വരുന്നത് ജീവനെ സംബന്ധിച്ച് സാധാരണ വിഷയങ്ങളിലാണ്, പ്രിയ വിഷയങ്ങൾ. അപ്പൊ മനസ്സിൽ പ്രീതി വരിക എന്ന് പറയുന്നത് മനസ്സിന്റെ ആർദ്രതയാണ്, അത് പ്രിയപ്പെട്ട വിഷയങ്ങളിലാണ്. കഠിനമായ മനസ്സ് പക്ഷി മൃഗാദികളുടെ മറ്റും മനസ്സിൽ അവയ്ക്ക് പ്രിയത്തെ തിരിച്ചറിയുന്നതിനുള്ള വിവേകം കുറവായതുകൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും കഠിനഭാവമായിരിക്കും, ആർദ്രത കുറവായിരിക്കും. അതിന് വിവേകം വേണം ആർദ്രതയ്ക്ക്. മനുഷ്യൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിയായതുകൊണ്ട്, ജന്തുവായതുകൊണ്ട്, ഈ മനുഷ്യനെന്ന് പറയുന്ന ജന്തുവിന് മൃഗാദികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആർദ്രതയുണ്ട് മനസ്സിന്. കാരണം അവന് പ്രിയം ഒരുപാടുണ്ട്, പ്രിയ വിഷയങ്ങൾ ധാരാളമുണ്ട് മറ്റ് ജീവികളെ അപേക്ഷിച്ച്. അവന്റെ വിവേകത്തിന് കുറച്ചുകൂടി ബലമുണ്ട് അതുകൊണ്ട്. അപ്പൊ അവന്റെ മനസ്സ് എല്ലാ വിഷയങ്ങളിലും, അവന് പ്രിയം തോന്നുന്ന എല്ലാ വിഷയങ്ങളിലും ആർദ്രമായിക്കൊണ്ടേയിരിക്കും. അതും ഭക്തി തന്നെ. ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് ആർദ്രമായാൽ മനസ്സിൽ ഭജനം വന്നു, ഭക്തി വന്നു. പക്ഷെ അത് വിഷയ ഉന്മുഖമാണെന്നുള്ള ഒരു ദോഷമേ അതിനകത്തുള്ളൂ. മനസ്സിൽ കാമന വരുമ്പോൾ, മനസ്സ് ആർദ്രമാകുമ്പോൾ അവിടെ ഭക്തി വന്നു കഴിഞ്ഞു. അതിനെ നമ്മൾ വിഷയഭക്തി എന്ന് പറയും. അതിവിടെ പ്രയോജനം ചെയ്യത്തില്ല, അത് നമുക്കറിയാം. അത് ഈ സംസാര മോചനത്തിന് അത് ഉപകരിക്കത്തില്ല. അത്തരം ഒരു ആർദ്രത, അത്തരം ഒരു കാമന. അതുകൊണ്ടാണ് ആദ്യം ഭക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഭഗവാൻ പറയുന്നു, മന്മന, നിന്റെ മനസ്സ് എന്നിലാകുക. ഈശ്വരനിൽ മനസ്സ് ആർദ്രമായിത്തീരും. ഈശ്വരൻ പ്രിയമുള്ളതായിത്തീരണം. ഈശ്വരനിൽ പ്രീതി വരണം. അത് സാധാരണഗതിയിൽ മനുഷ്യനല്ലാതെ മറ്റ് ജന്തുക്കളിലൊന്നും സംഭവിക്കുന്നില്ല. അവയിലും പ്രീതി വരാമെങ്കിലും അവയുടെ മനസ്സ് ഈശ്വരനിൽ പ്രീതിയുള്ളതായിത്തീരുന്നില്ല. ഒന്നിൽ പ്രീതി വന്നാലേ മനസ്സ് അവിടെ ചെല്ലത്തുള്ളൂ പ്രധാനമായിട്ട്. അപ്പൊ ഈശ്വരനിൽ പ്രീതി വന്ന് ഈശ്വരൻ മനസ്സുറപ്പിക്കുമ്പോൾ മനസ്സിന് വരുന്ന ആർദ്രത, അതാണ് അതാണ് ഭക്തി. അത് വർദ്ധിച്ചു വരും. എങ്ങനെ ഒരു വസ്തു, കാഠിന്യമുള്ള ഒരു വസ്തു, അത് പിന്നെ ദ്രവഭാവം വന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അത് ഉരുകി കഴിഞ്ഞാൽ പിന്നെ അത് ഒഴുകും, അതിനൊഴുക്ക് വരും. ജീവന്റെ മനസ്സിനും അത് തന്നെ സംഭവിക്കും. അത് അനേക ജന്മങ്ങളുടെ സംസ്കാരത്തോടുകൂടിയിരിക്കുന്നു, കാമക്രോധാദി വികാരങ്ങളോടുകൂടിയിരിക്കുന്നു. അക്കാരണങ്ങൾ കൊണ്ടത് കഠിനമാണെങ്കിലും ഈശ്വര അഭിമുഖമായി തീരുമ്പോൾ അത് ദ്രവീഭൂതമായി ഒഴുകാൻ തുടങ്ങും. ഇഷ്ടവസ്തുവിലേക്ക്, ഈശ്വരനിലേക്ക്. അതിന് നമ്മൾ ഭക്തി എന്ന് പറയും, ഈശ്വരഭക്തി എന്ന് പറയും. ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതെന്റെ സ്വന്തമല്ല, മധുസൂദന സരസ്വതി ഭക്തിരസായനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ഭക്തി സംഭവിക്കുന്നു ഇതുവരെ ഞാൻ പറഞ്ഞല്ല. എന്താണ് അതിന്റെ പ്രക്രിയ, എന്താണ് അവിടെ അന്ധകരണത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെ മനസ്സ് ഒഴുകി ഒഴുകി ആ ഒഴുക്കിനനുസരിച്ച് അതിൽ ഒരു സംസ്കാരം, ഒരു വാസന ഉണ്ടാവും. ആ സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും മനസ്സ് ഈശ്വരനിലേക്ക് തന്നെ ഒഴുകും. കഠിനമായിരുന്ന അതിന് ഒഴുകാൻ പറ്റത്തില്ല, അത് ദ്രവമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മനസ്സ് ദ്രവമായി ഈശ്വര അഭിമുഖമായി നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, എന്താണ് അവൻ ഭക്തനാണ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ ഭക്തി തികച്ചും ആന്തരികമാണ്. മധുസൂദന സരസ്വതി ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്തിരിക്കുന്നതെങ്കിൽ, ഭക്തിയെ അംഗിയായ രസം എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത്. സാഹിത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നിരിക്കുന്നു. ഭക്തിയുടെ ആ ശാസ്ത്രത്തെ വളരെ നല്ലവണ്ണം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഭക്തി എന്ന് പറയുന്നത് ശരിക്കും മനസ്സ് തന്നെയാണ് എന്നവിടെ സമർപ്പിക്കുന്നുണ്ട്. ആ മനസ്സിന്റെ രജസ്സും തമസും മാലിന്യം കുറഞ്ഞ ഏറ്റവും സാത്വികമായ ഭാവം, സാത്വികമായ ഒരു ഒഴുക്ക്, അത് ഏത് വിഷയത്തിലേക്കും വരാം, ഏത് വിഷയത്തിനും എത്ര തീവ്രമായും വരാം, പക്ഷേ അതൊന്നും ഭക്തിയാകത്തില്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും അവന് ആ പരമമായ പ്രേമത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. ഈശ്വരനാകുമ്പോൾ അവന് പരമപ്രേമത്തെ അനുഭവിക്കാൻ കഴിയും. അതാണ് മറ്റുള്ളതിൽ നിന്നുള്ള വ്യത്യാസം. മറ്റ് ഇഷ്ടവിഷയങ്ങളിലാകുമ്പോൾ അവനവിടെ പ്രിയത്തെ, പ്രീതിയെ, മോദത്തെ എല്ലാം അവന് സാക്ഷാത്കരിക്കാൻ കഴിയുമെങ്കിലും പരമമായ പ്രേമത്തെ അവനറിയാൻ കഴിയുന്നത് ആ മനസ്സ് ഈശ്വരനിലേക്ക് ഒഴുകുമ്പോഴാണ്, അത് ദ്രവീഭൂതമായി ഒഴുകുമ്പോഴാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി മനസ്സവിടെ ചെല്ലണം. ആദ്യം മനസ്സവിടെ ചെല്ലുമ്പോൾ മനസ്സൊരു ഒരു വസ്തു ഉരുകണമെങ്കിൽ എന്ത് വേണം? താപം വേണം. ആ താപം കൊണ്ടാണ് അത് ഉരുകുന്നത്. ചൂട്, അപ്പോ ഇവിടെ ഈശ്വരഭക്തി എന്ന് പറയുന്ന ഈ മനസ്സിന്റെ പ്രവാഹം അത് സംഭവിക്കുന്നെങ്കിൽ അതിന് വേണ്ടത്ര താപം, ചൂട് അവിടെ വരും. ആ ചൂട് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഭാവം, മഹാഭാവം എന്നും മറ്റും പറയും. ചൈതന്യ മഹാപ്രഭു അതിനെക്കുറിച്ച് പറയുന്നത് മഹാഭാവം എന്നാണ്. മഹാഭാവം എന്താണെന്ന് വേറെ വിശദീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ ആ മഹാഭാവം എന്ന് പറയുന്ന ഒരു താപമാണ്, മനസ്സിനെ ഒരുക്കി ഈശ്വരനോട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാവം, ജീവന്റെ ഭാവം. അതിന് നിർവചനങ്ങളൊന്നുമില്ല. അതൊരുവനിൽ വന്നു ചേർന്നു കഴിഞ്ഞാൽ അവൻ ഈ പ്രപഞ്ചത്തെ വിസ്മരിച്ച് ലൗകികമായ എല്ലാ കാമനകളെയും ഇഷ്ടങ്ങളെയും എല്ലാം പരിത്യജിച്ച് ആ ഭാവത്തിൽ മുഴുകി ക്രമേണ ഈശ്വരഭാവത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ചൈതന്യ മഹാപ്രഭു അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത്തരമൊരു ഭാവമാകുന്ന താപത്തിലൂടെ മനസ്സിനെ നിലയിപ്പിച്ച് ഈശ്വരനിൽ ഏകീഭവിക്കുന്ന ഭക്തി എന്നിങ്ങനെ ഭക്തിയെക്കുറിച്ച് നിർവചിക്കുന്നു. ആ ഭക്തനായിത്തീരുക, അതിന് മനസ്സെന്നെ ഉറപ്പിക്കുക എന്നിവിടെ ഭാഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളല്ല. ഭാഷ്യകാരനെ സംബന്ധിച്ച് ഭക്തി എന്ന് പറഞ്ഞാൽ ഞാനും രണ്ടും രണ്ടല്ല. അതോടൊപ്പം മദ്യാജി, എന്നെ തന്നെ യജിക്കുന്നവനായിത്തീരുക. അന്നുമ്പ് പറഞ്ഞു, ഭക്തിക്ക് പല വഴികളുണ്ട്. ആത്മാനുസന്ധാനം തന്നെ ഭക്തി എന്ന് പറയും. അതൊരു ഭക്തിയാണ്. പക്ഷെ അത് മാത്രമല്ല, മറ്റു ഭാവങ്ങളാണ് ഇത്തരത്തിലെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ഭഗവാനിൽ എത്തിച്ചേരുന്ന ഭക്തി, ഭഗവാൻ തന്നെ ആയിരിക്കുന്ന ഭക്തി, ഇങ്ങനെ പലതരത്തിലുണ്ട്. മദ്യജനശീലോഭവ, എല്ലാ കർമ്മങ്ങളും എന്നെ തന്നെ അർപ്പിക്കുന്ന സ്വഭാവത്തോടുകൂടിയവനായിത്തീരുക. കർമ്മയോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മാം നമസ്കരു, എന്നെ തന്നെ നമസ്കരിക്കുക എന്നുവെച്ചാൽ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. സർവ്വം എന്നിൽ തന്നെ സമർപ്പിക്കുക. നമ്മൾ നമ്മുടേതായ പലതും ഈ ലോകത്ത് പലതിനും സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പലതും നമ്മുടെ ബന്ധു, ബലം, ധനം, ഇതിലെല്ലാം പലതും സമർപ്പിച്ചിരിക്കുകയാണ്. അത്തരം സമർപ്പണങ്ങളെല്ലാം വിട്ടിട്ട് ഈശ്വരന് തന്നെ സർവം സമർപ്പിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വാർത്ഥതകൾ, ഇതെല്ലാം നമ്മൾ നമുക്ക് അനുകൂലമായിരിക്കുന്ന പലതിനും നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. അതൊന്നും പാടില്ല, സർവം ഈശ്വരൻ തന്നെ സമർപ്പിക്കുക. തത്രൈവം വർത്തമാനഃ, അങ്ങനെ ജീവിക്കുന്നവൻ അത് തന്നെ ജീവൻ ഹേതുവായി തീരുന്നവൻ. ജീവിച്ചിരിക്കുന്നതിന് മറ്റ് ഹേതുക്കളൊന്നുമില്ല, മറ്റ് കാരണങ്ങളൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് മന്മന, മദ്ഭക്ത, മദ്യാജി എന്നുള്ള ഈ ഭാവം മാത്രമേ ഉള്ളൂ ജീവൻ ഹേതു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് പല ഹേതുക്കളുണ്ട്. ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ലൗകികമായ ബന്ധങ്ങളുടെ പരസ്പര പൂർത്തീകരണത്തിന് വേണ്ടി ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അത് ലൗകിക ബന്ധങ്ങളെ സംബന്ധിച്ച് മറ്റ് ഈ ലോകത്ത് നേടേണ്ട പല കാര്യങ്ങളുമുണ്ട്. ധനമാനാദികൾ, അതിനുവേണ്ടി മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഹേതുക്കൾ ഇതാണ്. ചില കർമ്മത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നു. ഇവിടെ ഇതൊന്നും ജീവന ഹേതുവല്ല. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജീവന ഹേതു. ഈശ്വര മനസ്സായിരിക്കുക, ഈശ്വര ഭക്തനായിരിക്കുക, ഈ തരത്തിൽ ജീവിച്ചിരിക്കുക. മറ്റൊന്നിനു വേണ്ടി ഒരാൾ ജീവിച്ചിരിക്കുന്നില്ല. അതാണ് തത്രൈവം വർത്തമാന, അങ്ങനെ ജീവിച്ചിരിക്കുന്നവൻ. അവനെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേറൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യം പറയുകയാണ്. നിർവാണത്തെ പ്രാപിച്ചതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് പറയാനില്ല. സർവസമർപ്പിത സാധ്യ സാധന പ്രയോജനവും അത് ഭാഷകാരൻ വിശദീകരിച്ച് പറയുന്നു. സാധ്യം, സാധനം, പ്രയോജനം, ഇവ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ജീവന ഹേതുവായിട്ട് അവൻ മറ്റൊന്നിനെയും കാണുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. സർവവും സമർപ്പിച്ചിരിക്കുന്നു. ഈ ഭാവത്തിലിരിക്കുന്നു, മഹാഭാവത്തിൽ ജീവിക്കുന്നവൻ. മാം ഏവ യേഷ്യസി ആഗമിഷ്യസി, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. അവൻ മാത്രമേ എന്നെ പ്രാപിക്കുന്നുള്ളൂ എന്നർത്ഥം. മറ്റാരും പ്രാപിക്കുന്നുമില്ല. ഭഗവാൻ അർജുനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ്. ഇത്രയെല്ലാം മഹത്തായ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സത്യം തേ തവ പ്രതിജ്ഞാനേ, ഞാൻ നിന്നോട് ആണയിടുകയാണ്, ഈ പറഞ്ഞ എല്ലാം സത്യമാണ്, അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. ഗുരുവിന് ശിഷ്യന്മാരുടെ മുമ്പിൽ എത്രയോ തവണ ആണയിടേണ്ടി വരുന്നു. കാരണം ഗുരു പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള കാര്യത്തിൽ ശിഷ്യന് ഒരു ഉറപ്പുമില്ല. ഉറപ്പില്ലാതിരിക്കുന്നിടത്തോളം കാലം ഗുരുവിന് ആണയിടുക അല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. കാരണം കാപട്യവും കളങ്കവും ഉള്ള മനസ്സോടുകൂടിയാണ് ഗുരുവിനെ സമീപിക്കുന്നത് ശിഷ്യൻ. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മഹത്വമായ സ്ഥാനമാണ് ഗുരുസ്ഥാനം. പക്ഷെ അവന് തന്റെ കയ്യിലിരിക്കുന്നതെല്ലാം കളഞ്ഞിട്ട് ചെല്ലാൻ കഴിയത്തില്ല. അവൻ കുറെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്താണ് തന്നിലിരിക്കുന്ന പോരായ്മകൾ, തന്നിലിരിക്കുന്ന വേണ്ടാധീനങ്ങൾ, അതിനെയെല്ലാം താലവലിച്ചുകൊണ്ടാണ് ഗുരുവിന്റെ സന്നിധിയിൽ കഴിയുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റത്തില്ല. വിമർശിക്കും, ഭഗവാൻ പറഞ്ഞ പോലെയല്ല, അതിൽ തെറ്റും ശരിയും യുക്തിയും അയുക്തിയും എല്ലാം ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവൻ ആശയക്കുഴപ്പം പറ്റും. വീണ്ടും ഭഗവാൻ എന്താണ് പറയുന്നത്? നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എന്നെല്ലാം പറഞ്ഞ് ഇവനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ആണയിടും. ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യമാണ് സത്യമാണ്. അതാണ് ഇവിടെ ഭഗവാനും പറയുന്നത്, സത്യം തേതവ പ്രതിജാനെ, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്, ഇപ്പൊ പറയുന്നത് സത്യമാണ്, ഇനി പറയാൻ പോകുന്നത് സത്യമാണ്, നീ എന്നെ കൈവിടരുത്. ശിഷ്യനോട് ഗുരു പറയുകയാണ്, തിരിച്ചാണ് സംഭവിക്കേണ്ടത്, പക്ഷെ മറിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സത്യം പ്രതിജ്ഞാം കരോമി, ഞാനിതാ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഗുരുവിന്റെ ഒരു ഗതികേട് നോക്കണേ. ഏതസ്മിൻ വസ്തുനി, ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളിലെല്ലാം, കാരണം ശിഷ്യൻ അവിശ്വാസിയാണ്, കുടലെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്ന് പറയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ, സത്യം പറയുകയല്ല, അത് ആണയിടുകയല്ല, വേറെന്ത് ചെയ്യാനാണ്? ഇതാണ് പറഞ്ഞത്, ശിഷ്യന്റെ മുമ്പിൽ ഗുരു മുട്ടുമടക്കിയിരിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്തിനും തയ്യാറാണ്, അവന്റെ കാല് കഴുകി കുടിക്കാനും തയ്യാറാണ്. ഇവൻ രക്ഷപ്പെട്ടാൽ മതി, കാരണം ഇവനിലിരിക്കുന്ന ഒന്നും കളയാൻ ഇവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവനിലിരിക്കുന്ന പോരായ്മകൾ, കൊള്ളരായ്മകൾ, വേണ്ടാധീനങ്ങളൊന്നും കളയാൻ പറ്റുന്നില്ല. അപ്പൊ ഗുരു ഇതിനെ കളയാൻ ശ്രമിക്കുകയാണ്. അത് കളയുന്നതിന് വേണ്ടി ഗുരു ഏത് അറ്റം വരെ പോകാനും ഏത് നരകത്തിൽ പോകാനും തയ്യാറാണ്. അതാണ് ഇവിടെ കാണുന്നത്. യഥാ പ്രിയോസിമേ, വീണ്ടും പറയുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, നിന്നോളം പ്രിയപ്പെട്ട വേറെ ആരും എനിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് വീണ്ടും പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ പറയുന്നു, നീ ഒന്ന് ശ്രദ്ധിക്കും, ഞാൻ പറയുന്ന വഴിയെ നീ ഒന്ന് നടക്ക്. ഇത് കേട്ടാരെങ്കിലും ഇവന്റെ മനസ്സൊന്ന് അറിയട്ടെ എന്നാണ്. വൈപരീത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ധരിക്കും പോലെയല്ല ഇവിടെ കാര്യങ്ങൾ തലതിരിഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഗുരുവിനെ സമർപ്പിച്ചിരിക്കുന്നു, ഗുരുവിന്റെ വഴിയെ സഞ്ചരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല, ഗുരു നമ്മുടെ വഴിയെ സഞ്ചരിക്കുകയാണ്. നമ്മൾ മുമ്പേയും ഗുരു പിറകെയും നടക്കുകയാണ്. നമ്മൾ ധരിക്കുന്ന എന്താണ്, ഗുരു മുമ്പേ നമ്മൾ പിറകെയാണ്. പക്ഷെ തിരിച്ചാ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഇവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവന്റെ പിറകെ നടന്നാലേ പറ്റൂ. ഇവന്റെ മുമ്പേ പോയിട്ടൊരു കാര്യമില്ല. ഇവന്റെ മുമ്പേ നടന്നാൽ ഇവൻ തിരിഞ്ഞു നടക്കും. കാരണം ഇവനിൽ നന്മ കുറവാണ്, തിന്മയാ കൂടുതലുമുള്ളത്. അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം പറയും. ഏവം ഭഗവത സത്യപ്രതിജ്ഞത്വം ബുദ്ധ്വാ, പറയുന്നു, എന്റെ ഈ സത്യപ്രതിജ്ഞ ഇതെല്ലാം നീ ഒന്ന് മനസ്സിലാക്കി, ഗുരുവിന്റെ ഈ വേവലാതി ഒന്ന് മനസ്സിലാക്കിയിട്ട്, ഭഗവത്ഭക്തേരവശ്യം ഭാവി മോക്ഷഫലം അവധാര്യ, ഈശ്വരഭക്തി അതിന് അവശ്യം ഭവിക്കുന്ന അതിന്റെ ഫലമാണെന്ത്? മോക്ഷം. അത് നീ ഉറപ്പിച്ച് സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഭക്തിയുടെ ഫലം എന്ന് ധരിച്ച് ഭഗവത് ശരണ ഏകപരായണോ ഭവേ, ഈശ്വര ശരണാഗതനായിത്തീരുക, അതുമാത്രം ആശ്രയമായി തീരുക, അതാണ് വാക്യാർത്ഥം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ശിഷ്യനെ ഈശ്വര ഉന്മുഖനാക്കും, അങ്ങനെ ആക്കുന്നതിനു വേണ്ടി ഭഗവാൻ എന്ത് പ്രതിജ്ഞ ചെയ്യാനും എന്ത് പ്രവർത്തിക്കാനും തയ്യാറാകുകയാണ്. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുന്നു, പ്രിയോസമേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഇനിയെങ്കിലും നീ എന്റെ വഴിക്ക് വരിക എന്ന് പറഞ്ഞ് ശിഷ്യനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുകയാണ്. മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഇതം തേ നാ തപസ്കായ നാ ഭക്തായ കദാചന ന ചാ ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയ ന ച തസ്മാത് മനുഷ്യേഷു കശ്ചിന് മേ പ്രിയകൃത്തമാ ഭവിതാ ന ച മേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി ഇമം ധർമ്മ്യം സംവാദം ആവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതത് ശ്രുതം പാർഥ ഏകാഗ്രേണ ചേതസാ കച്ചിത് അജ്ഞാന സമ്മോഹ നഷ്ടസ്തേ ധനഞ്ജയ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ തത്പ്രസാദാത്മയച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ അർത്ഥസ്യ ച മഹാത്മനാ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം യഷ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ അരൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതർ ഭ്രുവാനി ധർമ്മ ധർമ്മ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.